ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അമ്മാ ബഅദ്. അർറാദ് റബ്ബൈൻ തഹോം ബിയൻ ഗറദബദി ഫദ്ലു സലാത്തിൽ ജമാഅ നവാദറ ജമാഅ സത്തെ ഫറോൻ യാന ഫദ്ലത് കി യാന കസ് അഹ്കാമസെ ഇനറ ബയൻ ഗറിയം ബി തൗഫീഖി മിൻ അല്ലാഹി തബാരക വ തആല. ഇഖ്വാനി അഹ്ബാബിൽ കിറാം, ഫുലശ്ശിറു മജി നുവാദർ ജമാ സാത്തെ ഫുലു ഹുദും ഫുദ്രത് അസെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബയൻ ഗജിദി ജദി ഖനുകു മജി ജമാ സാത്തെ നസ്റ ദലി എക്കലാ ഫർദി ബത്തിനറ ഹതജ് ഗുന്ന സ്വാബ് ബിശീബു ഇബ ബുഖാരി മുസ്ലിം മജി അസെ ദി ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീ സലാത്തുൽ ജമാഅ അഫ്ദൽ മിൻ സലാത്തിൽ ഫദ്ദി ബി 27 ദർജ ഹതജ് ഗുന്ന ബരി ബിശി തില അറത്ത് ഖനോഗറ ഹരിവു ജമ്മദെ അജൽ ബിശി സ്വാബ് ബിശി ഇബ ഗറാന ഹരിവു ഹെല്ലാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമെ ബയാൻ ഗജിദി ഉഗ അല്ലാ നബി ഹസെ ആദമാന ശിശി ഇവ ഹദിയ റസൂലുള്ളാഹ് ലൈസ ലിഖായത് ആരെ ദരിയരെ അനിബുദ് മുസ്ലിം മജ എല്ല ഗുമാനിഷ് നൈ യാനി ലൈസ ലിഖായത് യഖൂദുനി ഇലൽ മസ്ജിദ് ഇയർ ബാദ റസൂൽ ഹദ ഫസാല റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഐ യാനി യുറഖസ ലഹു ഫയസല്ലി ഫി ബൈതി അല്ലാ നബി തു യം ഫദറത്തി കല്ലാ അല്ലാ നബി വരെ റുഖ്സത്ത് ദി വല്ല ഗറമ നസരി വല്ല ഫറുഖി സലഹു അല്ലാ നബി വരെ റുഖ്സദ്ദി യാനി ഫറുഖ സലഹു ഓ അല്ലാ നബി വരെ റുഖ്സദ്ദി ഫലം അവല്ല ജാഹു ഇത്തമ ഫിദിയ ദർഗ മത്തമത്തൈ ഫഖാല ഹൽ ലഹു ഹൽ തസ്മ അന്നിദാ ബിസ്സല അലാ നബി ഹുനന്നെ എങ്ങോയി ഫദ നഅം ഇദൻ ഫഅജിബ് കി ഗറാഹുരി തോത്തു ആഹുരി നോയനെ ഹാലി ഉഗ്ഗോ ആദാ മനുഷ് ഹിബാർ ദൊരിയാനി വല്ല ഒരു മനുഷ് നൈ ഏ ആദാ റാസ്താ മജി ഹെദമാണ് റാസ്താ ഹന്നില്ല കേടാ കുടാ ബോർഡില്ല ശീത് തോ ദുദി ഇബാര ദുദി അല്ല നബിയെ ജാദ് നോ ദൈലി മുസ്തമ്മദ അയാരെ നോ നോരി വല്ല ഗറ ഫുരി വല്ല ജാദ് നോ ദൈലി ഫിലെ ആറ ഒരു കെനവ ബയൻ ആറ അല്ലയെ ദിനരെ ഹാ ടെൻ സുക് ബെഗുൻ ദി ഹന ഉദർ നൈ ഹന ഉദർ ശരി ഹന ഖോഫ് നൈ ബിയാര അമർ ഖോഫ് നൈ ഹന ദാസെ മുസിബത ദർ നൈ ഹെ ന ദൈലി ആറ ഗറമ നസ്സുരി ദൈലി ഒബനെ അനറ ബാഫിസ വാജിബ് തരം നൈ ഇയർ ബാദ് യാ ഖവാനി ജമാ സാഹു അസ്വരൻ യാനുലി വാജിബ് ഹുക്മു സലാത്തു ജമാ വാജിബ മറു പഞ്ചല്ലാവുലിയാരെ അല റിജാൽ യാനി ഫി സഫർ വൽ ഹദർ സഫർ തബ്ബി ഹദർ തബ്ബി കിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വറിയെ അല്ല ആയത്ത് നാദൽ ഗജീദ ഖദ വഇദാ കുൻത ഫീഹിം ഫഖംത ലഹും സലാ ഫൽതഖും ത്വായിഫ മിൻഹും മഅക ഹത്ത ലറ ഹാലത്ത മജി ഹറ ഹാലത്ത മജി മൂത ദുശ്മനാസെ ഹൻ ഹാലത്ത മജിയോ എഡായി നോസരിവ് അഡായി ഫാറദാരി കരു ഇനി എടുത്ത പുരിയ അമത്തി തരാതെ ഉത്തരാകു എന്നെ ലംബാ തഫ്സീലാസെ ഫോറോയും ഇഷാലില്ല അമൂമാൻ ജമാസാൻ നോസറന്ന ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്കിൽ അല്ലാറോ ആയത്തു ഹൈ ഫർക്കോ മാറാക്കൈൻ നുവാ സർദി തരമാറ തുമാറാ ബിഗുനെ ഫോറോ ഇന്നെ അമർ അല്ലാ ഓർഡർ കുജിതി ഓർഡർ അമർ ഇൻ മദീനുബ് അല്ലാഹു ആലം ഹിന്ദില്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമെ ജിതറ നോസത്തെ നോയി ജമാസാത്തെ ഇത്തര ബാബത്തെ ബയംഗുജിദ ഹാജിസ് ആരോ ആസെ ഒന്നറാസോ ആരോഗ്യ ഹാജിദ് ആസെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബയംഗുജി ഹാജിസ് ഇവ ബുഖാരി മുസ്ലിം മജി അസ്ദ ഹാജിസ് അസ്ഖലു സ്വലാത്തു അലൽ മുനാഫിഖീൻ സ്വലാത്തുൽ ഈശാ വസ്വലാത്തുൽ ഫജ്ർ ഫജ്ർ നോഹദ്ദെ ഇശാ നോഹദ് മുനാഫിഖീന കൊത്തു ബിശിബർ കല്ലാഹെ തമ്മത് മഞ്ചൻ നൊതുക്കി ദിവ തമ്മത് ബാത്യത്തിൽ നോശിലോ ഇത്തര നോയച്ചു മഞ്ചി ദേഖിവാൻ ദേഖി ദക്തമ്മത് അച്ഛതുവ ദിനം മജി മഞ്ചി ദേഖിവ ഇത് നോസത്തെ നോയ മൊബിലിറ്റി ആയിട്ടുവ അല്ലാ നബി തല്ലാഹു ഹദ അസ്ഖലു ഷൈ അസ്ഖലു സ്വലാത്തു അലൽ മുനാഫിഖീൻ സ്വലാത്തുൽ ഈശാ വൽ ഫജ്ർ ഇയർ ബാദി വലോ യഅലമൂന മാ ഫീഹിമ ലഅതൗഹുമാ വലോ ഹബവ ജുദി മനുഷ്യ നുവാസ് ജമാ സത്യ ബുല്ലി ദേശു വാസിയാൻ സെൻറ്റി ബുല്ലിയാരെ അമ്പുരി അമ്പുരി ആയിട്ട് ഹദ് ഹസ്ക ഹസ്കെ അമ്പുരി അമ്പുരി ഉള്ളി ആയത്തി ബുല്ലി ജമാ സത്യ നുവാസ് സോറി വല്ലാ ബുല്ലി ഇയർ ബാദി ആരോ ഹൈസ മഹദി വലക്കത് ഹമം തുവാൻ ആ മുറാബി സ്വലാത്തി ഫതുഖാം അല്ലാ നബി ഹുദ്ദി ആത്തുദാസെ എന്തില്ല ഏറെതാവ് ഇതിക്ക് മനുഷ്യ കുറേ ഇമാം പറയാറി ഇവ നോസറ ചെയ്യും ആയതാസ് ചെയ്യും കുറെ മനുഷ്യ ജെതറ നോസത്ത് നോയി ഇത്തര ഗുറം മതി ഹുദുൻ ഗിദ്ദാലോ കാസ് ലിയാരെ ഇത്തര ഗുറ ഫുറ ദിവല വെള്ള വിളിയാരെ ചെറിയ എത്തോറ അറുതാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ജാഹിർ കൊടുത്തി കല്ല ജമാഅത്തിനെ നോസറന്നാൽ ഞാൻ വാജിബ് ചെയ്തല്ല ചല്ല നബി ഞാൻ തൻഫീദ് നോ കുറെ ചേടെ അബരിയ ക്ലാസ് ഗുറഫോനാസ് ഗർ ലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ദിക്കിൽ കുറെ ثم ثم يعني الرسول صلى الله عليه وسلم ان امر بالصلاه فتقام ثم امر رجلا فيصلي بالناس اذن نوصل ثم انطلق معي رجال معهم حزم من الحطب الى قوم لا يشهدون الصلاه خذوا من الدين وسط نوي ترى كيري بالله ترى غرمه وندري بالله تلي بورنا الله تبارك وتعالى يعني بكونه توفيق Allahu alam. Talebeyn ara cemaatinden vasılıyım. Cemaatinden vasılından hada yani cemaa vacibe. Diğer bade al adet matlub nuvazmaje adet khudunu ahuru cemaat nuvazmaje khamad dujanu ahuru khamad dujanu ahuru dujanat dele nuvaz cemaatinde kaim gibi haribe. Ker o sosyal hayatı var ya umma kuma akbar kuma. Nuvazmaje dönşoda ise dön borvası ede Allah ne bekhte donurgay cemaat gibi bu donurgay imamı bu hayıva. Umuman dujanu de cemaat Allah kifaya. Khudun çizdi diye cemaat ama nuvaz var. Cemaat ama da nuvaz var. Khudun çizdi adar ede. Ekmar maje biaramad dede. Yani öyle kumar ediyoruz. Tu fesap payına bir şey gibi, manişi bittu hamam fesap payına bittu da var. Açıcı deri gibi, he soru tamamdır. Nuan nuayından jayes. Yer badi ya kumani, mosuido majdudi imam takat dedi. İmam muayyen takat dedi. Zaten onu hatta ayarı, her imam otigori nuas soru ne varıyor. Her imam otigori nuas soru ne varıyor. Tabi, ar mosuido maj cemaat kaymu ediyoruz. Onun sunnat olarak falan mana. Allah ne buyuruyor diye okumadı salat, falah salat illa maktuba. Hadis ibâ. Müslüman mecazide hadis. Yer bade al-mamum imamun huara nuassurur. Nuassurur de manuşi beye imam varagottu ruku koron, sujida koron, yan mana. İmam varagottu sujida koron, ruku koron, yan mana. Yan gurino haribe. Kalla, yan maje okubase, azabase. Yatta maje ar nuassurur dede sof ukarır akya aruka dure hendila khano udur sara. Sof baddiyar ar dure gurriyar gaga nuassurun. Yani mana Rasul sallallahu aleyhi ve sellem salat ale munfaridin خلف الصف ibe Abu Dawud ve gayrı Tirmizi ve gayrı majası hadis sahih. Cetalla ya obayen no suresh maji ki qaran imam mani sahore bade bade tiyan uzur uzur na taget dele yahon masalan uzuri kala duru duru cete hoye kana biaramay de talla diba hazri virus corona hoyare dine man tishare ibamade te alamun waqlafat wadi biaramul zuri de khona uzur na taget dele bade bade tiya horu yer bade إمامة الله ولي على حق بالإمامة قلنا أقرأهم لكتاب الله دباء قرآن شرور بيشون درقوا لفريدانه يربادي أعلم بالسنة يربادي أقدموا هجرة يربادي أقدموا إسلاما أكبرهم سنا ما نجد دي بيكون برابرد دي مثلا بيكون حافظ صاحب هذا وطر دباء بشي أعلم أسيب جاورو بيكون هي وده برابر دباء هجرة ثلاثة بار برو أسيب على النبي زمان الحطارية هزوان مجي إبار آقيا أسيب أرديتو النتيجة دباء آقيا مسلمان إبار أرديتو yer bade bir şey murpiyas di berde seri diba almuhim diba a'lamase elam wala dibe idase kuran hiru shundo gori kore dane ibaradon yer bade imam orode zaruri de ki mura'atan lil marid wa kabir as-sin wa adre batta gona jamaa sada nosode bi lamba gori ara nahoron manjuttu dase bi shi malala jago di hinda gori ara nuwasana nahoron ar manush ko taqado de de kana lamba gori bachu hadu muslimin kole onoshi dane lekin ere sahur wede guro hoina se buro manush ase biari mase আল্লাহ তাবারক ওয়া তাআলা ইয়া রাউন রাব্বি কুনুরে নওয়াজরে সুন্দর করে করিব আল্লাহ জামাত সাথে করিব আল্লাহ তৌফিক দুক নওয়াজর দাসে জিদুন আহকাম আছে ওয়াজিবাত আছে আরকান আছে শর্ত আছে ইনলে করিব আল্লাহ তৌফিক দুক আল্লাহু আলাম আসসালামু আলাইকুম ওয়া রাহমাতুল্লাহি ওয়া বারাকাতুহু